ചീടുവിനെല്ലാരും സ്വർഗരാജ്യം സമാഗതമായി. ദൈവിക രാജ്യം കൈവരിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ചീടുവിനെല്ലാരും സ്വർഗരാജ്യം സമാഗതമാ. ദൈവിക രാജ്യം കൈവരിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. മലിനതയെല്ലാം കഴുകിടുവിൻ അനുതാപത്തിൻ ഇഴിനീരാ. മലിനതയെല്ലാം കഴുകിടുവിൻ അനുതാപത്തിൻ ഇഴിനീരാ. പാപവിമോചകനേശുവിനെ സുന്ദര രക്ഷകനായി വരിക്കൂ. ചീടുവിനെല്ലാരും സ്വർഗരാജ്യം സമാഗതമാ. ദൈവിക രാജ്യം കൈവരിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ.